إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وبعد قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه من فضل الله على الناس قال عن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل أنه قال يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظالموا يا عبادي كلكم ضال إلا من هديته فاستهدوني أهدكم يا عبادي كلكم جائع إلا من أطعمته فاستطعموني أطعمكم يا عبادي كلكم عار إلا من كسوته فاستكسوني أكسكم يا عبادي إنكم تخطئون بالليل والنهار وأنا أغفر الذنوب جميعا فاستغفروني أغفر لكم يا عبادي إنكم لن تبلغوا ضري فتضروني ولن تبلغوا نفعي فتنفعوني يا عبادي لو أن أولكم وآخركم وإنسكم وجنكم كانوا على أتقى قلب رجل واحد منكم ما زاد ذلك في ملكي شيئا يا عبادي لو أن أولكم وآخركم وإنسكم وجنكم كانوا على أفجر قلب رجل واحد منكم ما نقص ذلك من ملكي شيئا يا عبادي لو أن أولكم وآخركم وإنسكم وجنكم قاموا في سعيد واحد فسألوني فأعطيت كل واحد مسألته ما نقص ذلك مما عندي إلا كما ينقص المخيط إذا أدخل في البحر يا عبادي إنما هي أعمالكم وأحصيها لكم ثم أوفيكم إياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك فلا يلومن إلا نفسه رواه مسلم وليا ഒരു ഹദീസാണിത് അബൂദർ ഗിഫാരിയിൽ നിന്ന് ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഹദീസിനെ പറയപ്പെടാറുള്ളത് ഖുദുസിയായ ഹദീസ് എന്നാണ് അള്ളാഹുവിൻ്റെ നിസ്സലാസമാദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആശയങ്ങൾ എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഖുദുസിയായ ഹദീസുകളെല്ലാം സഹിയായിക്കൊള്ളൊന്നുമില്ല കാരണം ഉദ്ധരിക്കുന്നതാണ് അള്ളാഹു പറയുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് നബിസ്വലാസമാദങ്ങളിലൂടെയാണ് നബിസ്വലാസമാദങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആളുകൾ വിശ്വസ്തരായാൽ മാത്രമേ ആ ഹദീസ് സഹിയാവുള്ളൂ മറ്റുള്ള ഹദീസുകളെ പോലെ തന്നെ അല്ലാതെ ഖുദുസിയായ ഹദീസൊക്കെ സഹിയായിക്കൊള്ളൊന്നുമില്ല അങ്ങനെ ആളുകൾ പറയുന്നതാണ് ഖുദുസിയായ ഹദീസുകളൊക്കെ സഹിയാണ് അള്ളാഹു കൊടുത്തത് പക്ഷേ അത് നമ്മളിലേക്ക് എത്തിയത് സഹിയല്ലാതിരിക്കാം അതിൻ്റെ പിന്നെ സനദ് ദുർബലമായാൽ ലൈഫായി പോവും ചിലപ്പോൾ ഖുദുസിയായ ഹദീസാന്ന് പറഞ്ഞിട്ട് ആളുകൾ കള്ളത്തരം പറയും അപ്പം മൗദുവായ ഹദീസായിരിക്കും അതല്ലാതെ ഖുദുസി എന്ന് കേൾക്കുമ്പോഴേക്ക് അത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല ഖുദുസിയായ ഹദീസുകൾ വളരെ ദുർലഭമാണ് കൂടുതലില്ല വളരെ എണ്ണപ്പെട്ട ഹദീസുകൾ മാത്രമേ ആ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അള്ളാഹു ഇങ്ങനെ യാ ഇബാദി എൻ്റെ ദാസന്മാരെ എൻ്റെ അടിമകളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹു നേരിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് ഖുദുസിയായ ഹദീസ് എന്നതിന് പറയുന്നത് എന്താണ് പറയുന്നത് അബൂദർ ഗിഫാരി അതെല്ലാവർക്കും പറയാൻ നബിസ്വലാസ്മാ തങ്ങൾ പറഞ്ഞു തൻ്റെ നാഥനെ തൊട്ട് എൻ്റെ ദാസന്മാരെ ഇന്നി ഹറം തുന്നുൽ മാലാ നഫ്സി വജാൽത്തുഹു ബൈനക്കും മുഹറമ ഞാൻ എൻ്റെ പേരിൽ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു അക്രമത്തെ വജാൽത്തുഹു ബൈനക്കും മുഹറമ നിങ്ങൾക്കിടയിലും അക്രമം ഞാൻ നിഷിദ്ധമാക്കുകയാണ് ഫലാ തവാലമു നിങ്ങൾ പരസ്പരം ദ്രോഹിക്കരുത് യാ ഇബാദി കുല്ലുക്കും ലാല്ലുൻ എൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാവരും വഴികേടിലായവരാണ് ഇല്ലാമൻ ഹദൈത്തുഹു ഞാൻ ഹിദായത്ത് നൽകുന്നവരൊഴിച്ച് ഫസ്തഹദൂനി അഹദിക്കും നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാമൻ അത്അംതു എൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാവരും പട്ടിണിക്കാരാണ് ഞാൻ ഭക്ഷണം നൽകുന്നവരൊഴികെ നിങ്ങൾ എന്നോട് അന്നം ചോദിക്കൂ ഉത്തയമുക്കും ഞാൻ നിങ്ങൾക്ക് അന്നം നൽകാം യാ ഇബാദി കുല്ലുക്കും ആരിൻ എൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാവരും നഗ്നരാൻ ഇല്ലാമൻ കസൗത്തുഹു ഞാൻ ധരിപ്പിക്കുന്നവനൊഴികെ ഞാൻ ഉടുപ്പിക്കുന്നവനൊഴികെ ഫസ്തഖ്സൂനി അക്സുക്കും നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉടുപ്പിക്കാം യാ ഇബാദി ഇന്നക്കും തുഖ്തിഉന ബില്ലൈലി വന്നഹാർ അല്ലയോ എൻ്റെ ദാസന്മാരെ നിങ്ങൾ രാപ്പകൽ തെറ്റുകൾ ചെയ്യുന്നവരാണ് വഅനാഗ്ഫിറുദ്ദുനൂബ ജമീഅ ഞാനാകുന്നു പാപങ്ങളൊന്നായി പുറത്തു നൽകുന്നവൻ ഫസ്തഖ്ഫിറൂനി അഗ്ഫിർ ലക്കും നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം യാ ഇബാദി ഇന്നക്കും ലം തബ്ലുഗു ദർറി ഫതദുറൂനി എൻ്റെ ദാസന്മാരെ നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ സാധ്യമല്ല എങ്കിലല്ലേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയുള്ളൂ വലൻ തബുലുഗു നഫ്ഇ ഫതൻഫഉനി നിങ്ങൾക്ക് എന്നെ സഹായിക്കാനോ ഉപകാരം ചെയ്യുവാനോ സാധ്യമല്ല യാ ഇബാദീ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും, എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ ഒന്നാമൻ തൊട്ട് അവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുകളും, കാനു അലാ അത്തുക്കാ കൽബി റജുലു വാഹിദി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശുദ്ധാത്മാക്കൾ പോലെ ഉള്ള ഒരാളായി മുഴുവൻ ജിന്നുകളും ഇൻസുകളും മാറിയാലും, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, എൻ്റെ ആധിപത്യത്തിൽ യാതൊന്നും അത് വർദ്ധിപ്പിക്കുകയില്ല. യാ ഇബാദീ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും, അല്ലയോ എൻ്റെ ദാസന്മാരെ, നിങ്ങളിലെ ആദ്യം മുതലുള്ളവരും അവസാനം ഉള്ള ആളുകളും, നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ജിന്നുകളും ഇൻസുകളും, കാനു അല അഫ്ജരി കൽബി റജുലി വാഹിദി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നികൃഷ്ടനായ ഒരുത്തനെപ്പോലെ ആയി മാറിയാലും, മാനക്കസദാലിക്ക മിമ്മുൽക്കി ശയ്യ, എൻ്റെ ആധിപത്യത്തിന് അതൊരു കുറവും വരുത്തുകയില്ല. യാ ഇബാദീ ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും, എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ ആദ്യമുള്ളവനും അവസാനമുള്ളവനും ആ കൂട്ടത്തിലെ മുഴുവൻ ജിന്നുകളും ഇൻസുകളും, ആദ്യം മുതൽ അവസാനം വരെയുള്ള മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങൾ മുഴുവൻ, കാമു ഫി സഈദിൻ വാഹിദിൻ, ഒരു മൈതാനത്ത് നിൽക്കുകയും, ഫസഅലൂനി ഫഅഅതൈതു കുല്ല വാഹിദി മസ്അലതഹു, എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ അവർക്കെല്ലാം അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്താൽ, അവർ ചോദിച്ചതെല്ലാം ഞാൻ അവർക്ക് നൽകുകയും ചെയ്താൽ, മാനക്കസ ദാലിക മിമ്മ ഇന്ദി, എൻ്റെ അടുക്കലുള്ളതിൽ നിന്ന് അത് യാതൊരു കുറവും വരുത്തുകയില്ല. ഇല്ലാ കമാ യൻകുസുൽ മിഖിയത്തു ഇദാ ഉദ്ഖില അൽ ബഹർ, കടലിൽ സൂചി പ്രവേശിപ്പിച്ചെടുത്താൽ അത് കുറവ് വരുത്തുന്നതല്ലാതെ, അതായത് യാതൊന്നും കുറവ് വരുത്തുകയില്ല. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും, എൻ്റെ ദാസന്മാരെ, ഇത് നിങ്ങളുടെ കർമ്മങ്ങളാകുന്നു. ഉഹ്സിഹാലക്കും, ഞാനത് നിങ്ങൾക്ക് വേണ്ടി എഴുതി സൂക്ഷിച്ചു വെക്കുകയാകുന്നു. സുമ ഉവഫീക്കും ഇയാഹ, പിന്നീട് ഞാൻ നിങ്ങൾക്കത് പൂർണ്ണമായി തിരിച്ചു നൽകും, അതായത് അതിനുള്ള പ്രതിഫലം. ഫമൻ വജദ ഖൈറൻ, അങ്ങനെ ആരെങ്കിലും നല്ലത് കണ്ടാൽ, ഫൽ യഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക, അതല്ലാതെ ശർറ് കണ്ടാൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവനെ തന്നെ ആക്ഷേപിച്ചാൽ മതി. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അബൂദൽ ഗിഫാരി അള്ളാഹു പറയാൻ, അള്ളാഹു പറഞ്ഞു, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ പരസ്പരം ദ്രോഹിക്കാൻ പാടില്ല, കാരണം ഞാൻ എൻ്റെ പേരിൽ തന്നെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചവനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അനീതി കാണിക്കുകയില്ല. വമാ റബ്ബുക ബിദല്ലാമില്ലിൽ അബീദ്, നിന്റെ നാഥൻ ദാസന്മാരോട് ഒരു അണു അളവോളം ദ്രോഹം ചെയ്യുന്നവരല്ല. അങ്ങനെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ പരസ്പരം ദ്രോഹിക്കാൻ പാടില്ല എന്നാണ്. ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താ? ദുൽമ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അത് അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുക എന്നാണ്. അതാണ് അക്രമം, ക്രമത്തിന് ക്രമം തെറ്റിക്കുക. അപ്പോൾ അത് ഏറ്റക്കുറച്ചിനോടുകൂടി അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയും ചെയ്യും. അള്ളാഹു സ്വന്തത്തിൻ്റെ പേരിൽ അത് നിഷിദ്ധാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല. ഓരോരുത്തരും അവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചാണ് അദാബും അതേപോലെ തന്നെ അജുറുള്ളത്. അതാണ് ആ അവസാനം പറഞ്ഞത്, നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങൾക്ക് പ്രതിഫലങ്ങളായി നൽകുന്നത്. നിങ്ങളോട് ഞാൻ അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് ഖൈർ കണ്ടവൻ അവനെ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, ഷെറ് കാണുന്നവൻ അവനെ മാത്രം ആക്ഷേപിച്ചാൽ മതി. ഇവിടുന്ന് ചെയ്തതിനാണ് പ്രതിഫലം ലഭിക്കുക, അതുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ദുൽമ് അള്ളാഹു സ്വന്തത്തിൻ്റെ പേരിൽ നിഷിദ്ധമാക്കുകയും മനുഷ്യരോട് മുഴുവൻ ദുൽമ് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ദുൽമ് പല തലത്തിലാണ്. ഒന്ന്, ലാ യഗ്ഫിറു അല്ലാ, അള്ളാഹു പൊറുക്കാത്ത ദുൽമ്, എന്നാ ശിർക്കല ദുൽമുനദീം, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ടാമത്തേത്, അള്ളാഹു പൊറുക്കുന്ന ദുൽമ്, അത് ഹറാമുകളാണ്, അള്ളാഹു പുറത്തു തരും. ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ട പോയ ആളുകൾക്ക് അള്ളാഹു ഒരു കാലത്ത് അത് പുറത്തു തരും, ഒരുപക്ഷെ നരകത്തിലേക്ക് എറിയാതെ തന്നെ പുറത്തു തന്നേക്കാം. മൂന്നാമത്തേത്, ദുൽമുൻ ലാ യതുറുഖു അബദ, അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദുൽമാൻ, അത് മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്ന ദുൽമുകളാണ്. അത് ദുൽമ ചെയ്യപ്പെട്ടവൻ പുറത്തു കൊടുക്കാതെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ഹദീസുകളിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ദുൽമ ശ്രദ്ധിക്കുക. സ്വലാസി മാതങ്ങൾ പറഞ്ഞത്, ഇത്തക്കു ദുൽമ ഫൈനുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമുൽമു സിറാത്തിലൂടെ നടക്കാൻ പറ്റൂല, മഹശറയിൽ കണ്ണു കാണാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല എന്ന് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ദുൽമിന്റെ ഗൗരവം. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, നിങ്ങളെല്ലാവരും വഴികേടിലായവരാണ്, ഇല്ലാമൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക. അപ്പൊ ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഹിദായത്ത് നൽകുന്നു എന്ന് പറഞ്ഞത് ഹിദായത്തു അദ്ദലാല വൽ ഇർഷാദ്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് മുസ്ലിം പ്രബോധകന്മാരും പണ്ഡിതന്മാരും ഒക്കെ ചെയ്യുന്നത്. എന്ത് ദലാല അദ്ദലാല വൽ ഇർഷാദ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അവരെ ഹിദായത്ത് നൽകണോ നൽകേണ്ടത് തീരുമാനിക്കുന്നത് ആരാണ്? അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. വമാ തശാഉന ഇല്ല അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബ് വിചാരിക്കാതെ അവർക്ക് ഹിദായത്തിലേക്ക് വരാൻ സാധ്യമല്ല. വമാ തൗഫീഖ് ഇല്ലാ ബില്ലാ. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമ്മൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകാതെ നമുക്കിത് സാധ്യമാകുമായിരുന്നില്ല. നമ്മളുടെ കഴിവുകൊണ്ടോ നമ്മളുടെ വായനയുടെ ശക്തി കൊണ്ടോ നമ്മളുടെ ഗവേഷണം കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹു തൗഫീഖ് നൽകിയത് കൊണ്ടാണ്. അപ്പോൾ ഹിദായത്ത് തൗഫീഖ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ദലാലത്ത് വലിയ ഇർഷാദാണ് പ്രവാചകന്മാർ എടുക്കലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കൂ എന്നാണ്. നമ്മളുടെ മനസ്സിൽ അള്ളാഹുവെ നീ എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുകയും ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. അള്ളാഹുമയാ മുഖല്ലിബൽ കുലൂബ് സബ്യത്ത് കുലൂബന അല ദീനിക് എന്ന് നബിസ്വലാസ്മാത്തുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്. ഇല്ലാമൻ അത്യാംതുഹു, ഞാൻ അന്നം നൽകാത്തവരൊഴികെ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക, ഞാൻ നൽകാമെന്നാണ്. നമ്മൾ അള്ളാഹുവിനോടല്ലല്ലോ ചോദിക്കുന്നത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വിശന്നാൽ, പക്ഷെ അള്ളാഹു പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാണ്. അതായത് ആ റിസ്ക് നമ്മൾക്ക് നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം അള്ളാഹുവേ എൻ്റെ റിസ്ക് എനിക്ക് റിസ്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് തേടുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നഗ്നരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവനൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക. അപ്പോൾ ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ അള്ളാഹു നൽകാത്തതല്ലാതെ ഒന്നും നമ്മൾക്കില്ല. നമ്മളുടെ അടുക്കൽ അതിൻ്റെ കാരണങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ ഇത്ര കിലോ അരിയുണ്ട്, ഇത്ര കിലോ പരിപ്പുണ്ട്, പയറുണ്ട്, എണ്ണയുണ്ട്, എല്ലാ ഭക്ഷ്യവിഭവങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ ഇത്ര കൂട്ടം ഡ്രസ്സുണ്ട് എന്നാരെങ്കിലും ബാധിച്ചാൽ ഒരുപക്ഷെ അവനത് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് അല്ലാത്ത രൂപത്തിലേക്ക് ആക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. അവൻ നിങ്ങൾക്ക് വസ്ത്രം നൽകും, അവൻ നിങ്ങൾക്ക് അന്നം നൽകും. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, ഇത് നമ്മളുടെ നിസാരതയെ ബോധ്യപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ മനുഷ്യൻ കുലം കടന്നു പോകുന്നത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ എല്ലാം നിഷ്ഫലമായ ഒരവസ്ഥയിലാണ്. മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും എത്തിപ്പിടിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവർക്ക് അതാപിറക്കിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ ഘോര ശബ്ദം കൊണ്ട് അള്ളാഹു പിടികൂടി നശിപ്പിച്ച ആൾക്കാരുണ്ട്, കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ അതിനൊക്കെ കാരണം അവർ ഞങ്ങൾ വലിയ ശക്തവാന്മാരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഏത് രൂപത്തിലുള്ള ശക്തി? കായിക ബലം കൊണ്ട്, ശാരീരികമായ ശക്തി കൊണ്ട്. പാറ തുരന്ന് വീടുണ്ടാക്കിയ ആൾക്കാരാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾ ശാരീരികമായി വലിയ പൊക്കം കൂടിയവരാണ്, വലിയ തൂണുകളും ഗോപുരങ്ങളും പടുത്തവരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ ആളുകളോ അവരവകാശപ്പെടുന്നത് ഞങ്ങളുടെ ശരീരത്തിന് ബലം കുറവാണെങ്കിലും ഞങ്ങളുടെ ബുദ്ധിക്ക് ലേശം ഊക്ക് കൂടുതലാണ് എന്ന് വാദിച്ച ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളിലേക്ക് ഇറക്കിയിട്ടുള്ളത് ആ തരത്തിലുള്ള പരീക്ഷണമാണ്. ബുദ്ധിപരമായി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ. അള്ളാഹു അതിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങളെല്ലാവരും നിസാരന്മാരാണ്. ഉടുക്കാനില്ലാത്തവരും ഉണ്ണാനില്ലാത്തവരുമാണ്. എന്നോട് ചോദിക്കുക, ഞാൻ നൽകാതെ നിങ്ങൾക്കാർക്കും അത് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ പറയാൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, നിങ്ങളെല്ലാവരും രാപ്പകൽ ഭേദമന്യേ തെറ്റ് ചെയ്യുന്നവരാണ്. ഞാനാണ് തെറ്റുകൾ പൊറുക്കുന്നവൻ, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുക. അള്ളാഹു അക്ബർ. രാപ്പകൽ തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. അങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണോ? ഞാനിന്നൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചേക്കാം. അല്ല, മനുഷ്യൻ്റെ ഓരോ നിമിഷത്തിലും അവൻ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പൂർണ്ണമായി ജീവിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. അത് വീഴ്ചയാണ്. നമ്മളുടെ ചിന്തയിലും നമ്മളുടെ സംസാരത്തിലുമൊക്കെ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നു. അതൊക്കെ തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി നമ്മൾ നൂറുകണക്കിന് തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. പിന്നെ കരുതിക്കൂട്ടി തെറ്റ് ചെയ്താലോ? അതുകൊണ്ട് വഅ അഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഞാനാണ് തെറ്റുകൾ പുറത്തു വരുന്നവൻ. അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. അള്ളാഹു അല്ലാതെ ഒരാളും തെറ്റ് പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും തെറ്റ് പുറത്തു തരും എന്ന് വിചാരിച്ച് അവിടെ അങ്ങോട്ട് പോകേണ്ടതുമില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ജനങ്ങളെ, എൻ്റെ ദാസന്മാരെ, നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ സാധ്യമല്ല. നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ വിചാരിച്ചാൽ നടക്കൂല. അത് വിഗ്രഹങ്ങളെയാണ്. ഭൂമിയിലുള്ള മനുഷ്യന്മാർ കണ്ടെത്തിയ വിഗ്രഹങ്ങളെയാണ്. റബ്ബ് സുബ്ഹാന വ തആല ആ രൂപത്തിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ ജനങ്ങളെ, ലൗ അന്നവലക്കും വാഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള മനുഷ്യന്മാരും ജിന്നുകളും ഒക്കെ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ പോലെയായി മാറി. എന്നാൽ എൻ്റെ ആധിപത്യത്തിൽ അതൊരു വർധനവും വരുത്തൂല. നിങ്ങളെല്ലാവരും കൂടി നല്ല സാലിഹികളായി ജീവിച്ചാൽ എനിക്കൊന്നും ലഭിക്കാനില്ല, എൻ്റെ ആധിപത്യം അതുകൊണ്ട് വർദ്ധിക്കുകയുമില്ല. നിങ്ങളെല്ലാവരും ഭൂമുഖത്തിലെ ഏറ്റവും മോശക്കാരനായ ഒരു വ്യക്തിയെപ്പോലെ ജീവിച്ചാൽ എൻ്റെ ആധിപത്യത്തിൽ അതൊന്നും ഒന്നും കുറവ് വരുത്തൂല്ല. ഇന്ദ്രനാഥരെ പറയാണ്, നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ജിന്നുകളും ഇൻസുകളും ഒരു മൈതാനത്തൊരുമിച്ചുകൂടി എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ ആ ചോദിച്ച ചോദ്യം എല്ലാവർക്കും നൽകുകയും ചെയ്താൽ അത് എൻ്റെ ആധിപത്യത്തിൽ കുറവ് വരുത്തുന്നത് സൂചി കടലിൽ മുക്കിയെടുത്താൽ കുറവ് വരുത്തുന്നത് പോലെയാണ്. എന്താണ് സൂചി കുറവ് വരുത്തുക? ഒന്നും കുറവ് വരുത്തൂല. ഇതാണ് മനുഷ്യകുലം അത് സൃഷ്ടി അതിനെ പടച്ചത് മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ മുഴുവൻ ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു ആ ചോദിച്ചത് എല്ലാവർക്കും നൽകി. എന്താ ചോദിക്കാനുള്ളത്? അറ്റമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ, അത് മുഴുവൻ തീർത്തു നൽകി. എന്നാൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് കുറവ് വരുത്തുന്നത് ഒരു സൂചി കടലിൽ മുക്കിയെടുത്താൽ കടൽ എത്ര കുറക്കും അത്രയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ മുൽക്കിൻ്റെ വിശാലത. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിനിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക. യാ ഇബാദീ ഇന്നമാഹി അഅ്മാലുക്കും, ജനങ്ങളെ എൻ്റെ ദാസന്മാരെ നിങ്ങളുടെ കർമ്മങ്ങളാണിത്. മഹശറയിൽ വെച്ചിട്ട് നമ്മൾ അവിയുരിക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ കർമ്മങ്ങളാണ്. ഏടുകളായി അത് തുലാസിൽ നമ്മൾ കാണും. ആ സമയത്ത് നിങ്ങൾക്ക് ഞാനതിൻ്റെ പ്രതിഫലം നൽകും. ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ല, അവിടെ വെച്ച് നല്ല കർമ്മങ്ങൾ കാണുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അവിടെ വെച്ച് തിന്മയാണ് കാണുന്നതെങ്കിലോ അവൻ സ്വന്തത്തിനെ തന്നെ ആക്ഷേപിച്ചാൽ മതി. എഴുതിയ മലക്കുകൾ തട്ടിപ്പ് നടത്തിയെന്നോ എൻ്റെ പേരിൽ ഞാൻ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചു എന്നോ പറയേണ്ടതില്ല. കാരണം ഖിറാമൻ കാത്തിബീൻ യഅലമൂനമാ തഫാലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ കൃത്യമായി അറിയുന്ന മാന്യന്മാരായ രേഖപ്പെടുത്തുന്നവരായിരുന്നു. മായൽ ഫിദു മിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ പോലും എഴുതി സൂക്ഷിക്കാൻ അവിടെ തയ്യാർ ചെയ്യപ്പെട്ട മലക്കുകളുടെ കൂട്ടങ്ങളുണ്ടായിരുന്നു. ഇന്നാ കുന്നാ നസ്തൻസിഹു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ കോപ്പിയെടുക്കുകയായിരുന്നു. നുസ്ഖ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കോപ്പിക്ക് വരെ ആ വാക്കാണ് പറയുക. അതുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രവൃത്തിയും രേഖപ്പെടുത്തുകയും അതിൻ്റെ ചിത്രീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രതിഫലം. അവിടെ നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മൾക്കെതിരെ ഒരു നുൽമും അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, മറിച്ച് കൃത്യമായി നമ്മളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് നൽകുന്നത്. നമ്മെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സംഗതിയാണിത്. അള്ളാഹുവിൻ്റെ വിശാലമായ ആധിപത്യത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ച് കുറവ് വരുത്താൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഗ്ഫിറത്തുള്ളത്. അത് ചോദിക്കുക, പ്രതീക്ഷിക്കുക. അള്ളാഹുവാണ് മുഴുവൻ മനുഷ്യരെയും ധനികരാക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ഒരു നിമിഷം പോലും നമ്മൾക്ക് ഭക്ഷണം ലഭിക്കുകയോ വസ്ത്രം ഉടുക്കാൻ ലഭിക്കുകയോ ചെയ്യില്ല എന്ന മുന്നറിയിപ്പ് ഇതിലുണ്ട്. ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അവൻ്റെ റഹ്മത്തിലും കാംക്ഷിക്കേണ്ടവരാണ് എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഹദീസ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.